ഇന്ത്യയിൽ ജനിച്ചു വളർന്ന എല്ലാവരും ഹിന്ദുക്കളാണ്. അത് തന്നെ ഒന്ന് മനസ്സിലാക്കണമല്ലോ. അവരെന്ത് പറയുന്നു എനിക്കറിയത്തില്ല, ഈ പറഞ്ഞനുസരിച്ച്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ക്രിസ്ത്യാനികളും പിന്നെ മുസ്ലിങ്ങളും എല്ലാം ഹിന്ദുക്കളാണ്. അപ്പോ അവരുടെ എന്താണ് ഗണഗീതം? ഈ ഗീതത്തിനകത്ത് നാരായണ ഗുരുവിനെ അവരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോ എന്തുകൊണ്ട്? അതൊക്കെ ഹിന്ദുക്കൾ ആരാധിക്കുന്നതായുണ്ട്. അങ്ങനെയാണെങ്കിൽ അള്ളാഹിനെയും ക്രിസ്ത്യാനിയും ഉൾപ്പെടുത്തി, എന്താ മറ്റേ എന്താണ് യഹോവയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ പിന്നെ ഇതെങ്ങനെ ശരിയാവും? അല്ല, നബിയും ക്രിസ്തുവിനെയും ഏർപ്പെടുത്തിയിട്ടുണ്ടോ? അപ്പൊ എന്താ, എല്ലാവരും ഹിന്ദുക്കളാണെങ്കിൽ അവരെ കൂടെ ചേർക്കണ്ടേ? അപ്പൊ ഇന്ത്യയിൽ ജനിച്ചു വളർന്നവരെ അവര് മഹാത്മാക്കളായി അംഗീകരിക്കും. അല്ല, ആരാധിക്കുന്ന കാര്യം ഞാൻ ചോദിച്ചതാണ്. ആരാധിക്കുന്നത് അവരാരാധിക്കുന്നതിന് നാരായണ ഗുരുവിനെ ഉൾപ്പെടുത്തി, നല്ല കാര്യം. ശരി, അവർ സ്മരിക്കുന്നു, മനസ്സിലായി. സ്മരിക്കുമ്പോഴത്തേക്ക് ഇവിടെ ജനിച്ചു വളർന്ന എല്ലാവരും ഹിന്ദുക്കളാണ്. ഇവിടെ ജനിച്ചു വളർന്ന എന്താണ് ഒരു ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും അംഗീകരിക്കുന്നതാണ് നബിയും ക്രിസ്തുവും. ഇവർ രണ്ടു കൂട്ടരും അംഗീകരിക്കുന്നതാണ്. അപ്പോ അവര് വിശ്വസിക്കുന്ന അംഗീകരിക്കുകയും ചെയ്യുന്നവരാണ്. അവർക്ക് ഇപ്പോ ഇവരംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും അവരംഗീകരിക്കുന്നവരാണ്. അപ്പോ അവരംഗീകരിക്കുന്നവർ ഇപ്പോ നാരായണ ഗുരുവിനെ എന്തുകൊണ്ട് ഉൾപ്പെടുത്തി, അല്ലെങ്കിൽ ചട്ടമ്പി സ്വാമിയെ എന്തുകൊണ്ട്? കാരണം ഇവർക്ക് അനുയായികളുള്ളതുകൊണ്ടാണ്. അനുയായികളുണ്ടെങ്കിൽ ഇവർ ഉൾപ്പെടുത്തില്ലല്ലോ. അപ്പോ നബിക്കും ക്രിസ്തുവിനും അനുയായികളുണ്ട്. നബിക്കാണെങ്കിൽ 20 കോടി അനുയായികൾ ഇന്ത്യയിലുണ്ട്. അപ്പൊ അവരെ കൂടെ ഇവർ ഈ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുമെന്നാ ഞാൻ ചോദിക്കുന്നത്. ഇല്ലെങ്കിൽ എന്തുകൊണ്ടില്ല? എന്തുകൊണ്ടില്ല? അപ്പൊ അതിലെന്തോ കുഴപ്പമുണ്ടല്ലോ. ശരി, അങ്ങനെയാണ് അവര് ചെയ്യുന്ന. ഇവര് ചെയ്യുന്ന ആത്മാർത്ഥമായിട്ടാണെങ്കിൽ അല്ല, അത് നല്ലത്. അങ്ങനെ ഇപ്പോ ചേർത്ത് വയ്ക്കുന്നത് നല്ലതെന്ന് തന്നെ എന്റെ അഭിപ്രായം. അവർക്ക് അങ്ങനെ ഇപ്പൊ ഹിന്ദു എന്ന് പറയുമ്പോൾ ഇവിടെയുള്ള എല്ലാവരും ഉൾപ്പെടുത്തണം. പക്ഷെ ഹിന്ദു എന്ന് പറയുമ്പോൾ അവർ പറയുന്നത് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും അത് ഉൾപ്പെടുന്നു എന്ന് പറയുന്നിടത്താണ്. ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഉൾപ്പെടുമ്പോൾ പിന്നെ ഇനി ഈ പറഞ്ഞതുപോലെ എന്താണ്, ഇന്ത്യയിൽ ജനിച്ച് വളരാത്തവര് ആയതുകൊണ്ട് അവരെ ഉൾപ്പെടുത്തിയെങ്കിൽ ശരി, നമുക്ക് സമ്മതിക്കാം. വേണമെങ്കിൽ ഒരു അവരെ ഒന്ന് ഞങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ജനിച്ചു വളർന്ന ഒരമ്മച്ചി ഉണ്ടല്ലേ കോട്ടയത്ത്, ഞാൻ ആ സ്ഥലത്ത് പോയിട്ടുണ്ട് എന്നാണ് അവരുടെ പേര്. വിശുദ്ധ അബ്ദുസ്വാമി അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവര് വിശുദ്ധയാണല്ലോ, ഇന്ത്യയിൽ ജനിച്ചു വളർന്നതാണ്. അതെന്താ? അതൊക്കെ ശരി, അത് മനസ്സിലായല്ലോ. അതിന് തർക്കമില്ലല്ലോ. ഇവർ അൽഫോൺസ് സ്വാമി എന്തുകൊണ്ട് ഉൾപ്പെടുത്തുന്നില്ല? അവർ ഇന്ത്യയിൽ ജനിച്ചു വളർന്നതാണ്, അവർ വിശുദ്ധയാണ്. വിശുദ്ധയെന്ന് വെച്ചാൽ ഇപ്പോ ക്രിസ്ത്യാനികൾക്ക് നാരായണ ഗുരുവിനെ പോലെ, ചട്ടമ്പി സ്വാമി പോലെ, ശങ്കരാചാര്യ പോലെയൊക്കെ പ്രധാനമാണ് അൽഫോൺസ് സ്വാമി. വിശുദ്ധയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്തുകൊണ്ട് ഉൾപ്പെടുത്തുന്നില്ല? അതുപോലെ ഒത്തിരി പേരുണ്ടല്ലോ. വിശുദ്ധനാണ് ചാവറ അച്ഛൻ. അതിന് ഇനി ഉത്തരം പറയണമെങ്കിൽ ഈ സ്വാമിയോട് ചോദിച്ചിട്ട് കാര്യമില്ല. ഇത് ഉൾപ്പെടുത്തുന്നവരുടെ തന്നെ ചോദിക്കണം, എന്തുകൊണ്ട് നിങ്ങൾ ഉൾപ്പെടുത്തി? എന്തുകൊണ്ട് എന്താണ് ജാവറ അച്ഛനെ ഉൾപ്പെടുത്തിയില്ല? എന്തുകൊണ്ട്? അവർക്കൊക്കെ അനുയായികളുണ്ടല്ലോ, ഇന്ത്യയിൽ ജനിച്ചു വളർന്നവരുമാണ്, എന്തുകൊണ്ട് ഉൾപ്പെടുത്തിയില്ല? അങ്ങനെ കുറെ പേരുണ്ടല്ലോ. അതായത് അതിന്റെ അകത്ത് വരുന്ന ഒരേ ഒരു പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹിന്ദു എന്നുള്ള ശബ്ദം പ്രചാരത്തിൽ ഉണ്ടായിരുന്നു മുമ്പ്. ഇന്ദു അങ്ങനെയൊക്കെ പല രീതിയിൽ, കാരണം ഇസ്ലാം മുസ്ലിങ്ങളുടെ ഹദീസുകളിൽ പോലും ഇന്ദെന്ന് പറയുന്നുണ്ട്. എന്നുവെച്ചാൽ ഈ രാജ്യത്തെ ഇന്ദെന്ന് അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ആ ശബ്ദം നേരത്തെ ഉണ്ട്, പക്ഷെ ഹിന്ദു മതം എന്നുള്ള രീതിയിൽ അതിന് പ്രചാരം വന്നിട്ട് ഒരു 200 വർഷത്തിൽ കൂടുതലാകത്തില്ല ഹിന്ദു മതം എന്നുള്ളത്. അപ്പൊ ഈ ഹിന്ദു മതം എന്നുള്ള രീതിയിൽ അത് പ്രചാരം കൊടുക്കുന്നതിന് ഒരു പ്രധാനമായ കാരണം എന്തെന്ന് വെച്ചാൽ, ഇത് ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ്. നമ്മുടെ എന്താണ് ഇപ്പോ ശങ്കരാചാര്യർ പോലും വളരെ വ്യക്തമാണ്, കാരണം ശങ്കരാചാര്യൊക്കെ പ്രവർത്തനങ്ങളുണ്ടല്ലോ, രചനകളൊക്കെ ഉണ്ടല്ലോ. ശങ്കരാചാര്യർ, രാമാനുജൻ, മാധവൻ ഇങ്ങോട്ട് വരുന്ന ഇവരാരും തന്നെ ഇവരുടെ ഭാഷ്യങ്ങളിൽ രചനകളിലൊന്നും ഹിന്ദു മതം എന്ന് പ്രയോഗിച്ചിട്ടില്ല. മഹാഭാരത, രാമായണം പ്രസിദ്ധങ്ങളായ പുരാണങ്ങൾ, സ്മൃതികൾ ഒരിടത്തും ഹിന്ദു മതമെന്ന് പ്രയോഗിച്ചിട്ടില്ല. ഇവിടെ ഒരു സ്ഥലത്ത് ഹിന്ദു മതം പ്രയോഗിച്ചിട്ടില്ല. പിന്നെ ഏതോ ഒരു പുസ്തകത്തിൽ, അത് ഏത് പുസ്തകമാണ്, ഏതോ ഒരു പുസ്തകത്തിന്റെ കാര്യം അവർ പറയും. എന്താണത് അറിയാമോ ആർക്കും? ഹിന്ദുസ്ഥാനം പ്രജക്ഷത എന്ന് പറയുന്ന ഏതോ ഒരു പാട്ട് പാടും. അത് ഏത് പുസ്തകമാണ് ഓർക്കുന്നില്ല. ഏതോ ഒന്നിന് ഹിന്ദുസ്ഥാനം എഴുതിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഈ പ്രസിദ്ധമായിരിക്കുന്ന ഇതിനു വേണ്ടേ, മഹാഭാരതമല്ലേ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട, രാമായണമല്ലേ, പുരാണങ്ങളില്ലേ, എന്തിനു ഭാഗവത പുരാണം ഇപ്പോ ഇരിക്കുന്ന എത്രയോ പുരാണങ്ങൾ, സ്മൃതികൾ, മനുസ്മൃതി, ഒരിടത്തും ഹിന്ദു മതം എന്ന് പറഞ്ഞിട്ടേ ഇല്ല. അപ്പൊ ഈ 200 വർഷം കൊണ്ട് ഹിന്ദു മതം എന്ന് പറയുന്നതിനിങ്ങനെ ഒരു വലിയ പ്രചാരം വരാനുള്ള ഒരു കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ ഇതിലെല്ലാം പ്രയോഗിക്കുന്നത് ചാതുർവർണ്ണ്യ ധർമ്മമെന്നാണ്. ധർമ്മം എന്നാ പ്രയോഗിക്കുന്നത്, മതമെന്നല്ല. ധർമ്മശബ്ദമാണ് ഉപയോഗിക്കുന്നത്. ധർമ്മം എന്ന് വെച്ചാൽ അതിന് മതമെന്ന അർത്ഥമില്ല. ധർമ്മം വെച്ചു കഴിഞ്ഞാൽ ഏത് ഗ്രന്ഥം എടുത്തു നോക്കിയാലും മതി, എല്ലായിടത്തും ധർമ്മം എന്ന് പറയുന്നത് ജാതി ധർമ്മങ്ങളെ കുറിച്ചാണ് പറയുന്നത്. പ്രധാനമായിട്ട് ചാതുർവർണ്ണ്യം, അത് മാത്രം ഉൾപ്പെടുകയില്ല, ചാതുർവർണ്ണ്യത്തിന് പുറത്തു വരുന്ന ഉപജാതികൾ അതൊക്കെ അതിന്റെ ഭാഗമാണ്. ഇപ്പോ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പൊ കേരളത്തിൽ ഈഴവർ ചാതുർവർണ്ണ്യത്തിൽപ്പെടുന്നതല്ല, നായർ ചാതുർവർണ്ണ്യത്തിൽപ്പെടുന്നതല്ല, വിടാക ചാതുർവർണ്ണ്യത്തിൽപ്പെടുന്നത് നമ്പൂതിരി മാത്രമാണ്, ബ്രാഹ്മണർ മാത്രമല്ല, വേറെ ആരും ചാതുർവർണ്ണ്യത്തിൽപ്പെടുത്തില്ല. പക്ഷേ ഇതെല്ലാം എന്താണ്, ഉപജാതികളാണ്, വർണ്ണബാഹ്യന്മാരാണ്. ഇവരെ എല്ലാവരും കൂടെ ചേർത്തിട്ട് ഈ ജാതികളുടെ ധർമ്മത്തെയാണ് ധർമ്മം എന്ന് പഴയകാലത്ത് പറഞ്ഞിരുന്നത്. മനസ്സിലായോ? നമ്മുടെ ഗ്രന്ഥങ്ങളുടെ എല്ലാം പറയുന്നതാണ് ഇവിടെ നിലനിന്നതുമാണ്. അല്ലാതെ ഇവിടെ ഹിന്ദു ധർമ്മം എന്ന് പറഞ്ഞൊരു ധർമ്മം നമ്മുടെ ഗ്രന്ഥം ഈ 200 വർഷത്തിന് മുമ്പൊന്നും ഇല്ലാതെ, അപ്പോ വളരെ കാലമായിട്ട് ഒരു 2000 വർഷമായിട്ട് ഇവിടെ നിന്നതാണ് എന്താണ് ഈ പറയുന്ന ചാതുർവർണ്ണ്യ ധർമ്മം. ബുദ്ധന്റെ കാലത്തെ ഉണ്ടാണ് ബുദ്ധനെ എതിർത്തത്. ഈ ചാതുർവർണ്ണ്യ ധർമ്മം എന്ന് പറയുന്നത് ജാതി ധർമ്മമാണ്. അപ്പൊ ചിലർ പറയും എന്താണ് വർണ്ണം വേറെയാണ്, ജാതി വേറെയാണ് എന്നൊക്കെ പറയും. വെറുതെ തർക്കത്തിന് വേണ്ടി പറയുന്നതാണ്. കാരണം ഗീതയിൽ വർണ്ണശബ്ദം വരുമ്പോഴത്തേക്ക് ശങ്കരാചാര്യ ജാതിയിൽ നിന്ന് തന്നെ അതിന് അർത്ഥം പറഞ്ഞു, അല്ലാതെ വർണ്ണം വേറെ ജാതി വേറെ എന്ന് പറഞ്ഞിട്ടില്ല. ജാതി തന്നെയാണ്. അപ്പോ ഇവിടെ ഈ ധർമ്മം എന്ന് പറഞ്ഞാൽ ഒന്ന് മനസ്സിലാക്കണം, ധർമ്മം എന്ന് വെച്ചാൽ ഇവിടെ ജാതി ധർമ്മങ്ങളാണ്, അല്ലാതെ ഒരു ധർമ്മമല്ല. ഇപ്പൊ ഗുരു പറഞ്ഞതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, പഴയകാലത്ത് നമ്മുടെ ഗ്രന്ഥങ്ങൾ വെച്ച് പറയുക, എല്ലായിടത്തും ധർമ്മം എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണന്റെ ധർമ്മം, ക്ഷത്രിയന്റെ ധർമ്മം, പിന്നെ വൈശ്യന്റെ ധർമ്മം, ശൂദ്രന്റെയും, പിന്നെ പുറം ജാതികൾ. പുറം ജാതികളെ സംബന്ധിച്ച് മിക്കവാറും ജാതികൾക്കൊന്നും ധർമ്മമേ ഇല്ല അവർക്ക് ധർമ്മം ആചരിക്കാൻ പാടില്ല. ഇത് നമ്മുടെ എല്ലാ ശാസ്ത്രങ്ങളിലും പറയുന്ന ഒരു വ്യവസ്ഥിതിയാണ്. അപ്പോ ഇത് ബ്രിട്ടീഷുകാർ ഇങ്ങോട്ട് വന്ന് ഇന്ത്യക്കാർക്ക് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കിട്ടിക്കഴിഞ്ഞപ്പോൾ സാധാരണക്കാർക്കും വിദ്യാഭ്യാസം കിട്ടി. പിന്നെ പാതിരിമാര് അവരിവരൊക്കെ ഇത് പഠിക്കാൻ തുടങ്ങി. അപ്പൊ ഈ അവര് ഈ ചാതുർവർണ്ണ ധർമ്മത്തെയും ഇവിടുത്തെ ജാതധർമ്മത്തെയും ശക്തമായി വിമർശിച്ച്. അതിന് കാരണം എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇവിടെയുള്ളവർ വിമർശിച്ചു. ഇതിനകത്ത് ഒരുപാട് ഉച്ചനീചത്വങ്ങളുണ്ട്. ഇതിനകത്ത് യാതൊരു ഇവിടെ ജീവിക്കുന്ന ജനങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള സമത്വമില്ല. ജാതി വ്യവസ്ഥ അതാണ് സമത്വമില്ലാത്ത. അപ്പോ എന്താണ്, ഇവിടെ പുറത്തു നിന്ന് ക്രിസ്ത്യാനികൾ വന്നു, മുസ്ലിങ്ങൾ വന്നു, ഇവിടെ കുറെ ജാതികൾ പുറത്തുനിന്ന് വന്ന് രണ്ടു കൂട്ടർ സംഘടിതരാണ്. ഇവിടെയുള്ള എന്താണ് അസംഘടിതരായ പല ജാതികളാണ്. അപ്പോൾ കുറെ പേര് വിചാരിച്ച് നമുക്കെവരെയൊക്കെ സംഘടിപ്പിക്കണം. അപ്പോൾ സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ചാതുർവർണ്ണയം പറഞ്ഞാൽ ആരെയും കൂട്ടാൻ കിട്ടത്തില്ല, ധർമ്മം പറഞ്ഞാൽ ആരെയും കിട്ടത്തില്ല. കാരണം ധർമ്മം എന്തെന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാവും ജാതി ധർമ്മങ്ങളാണ്. അത് ജനങ്ങളെ പരസ്പരം വിഘടിപ്പിക്കുന്നതാണ്, ഒരിക്കലും അടുപ്പിക്കുന്നതല്ല. നമ്മുടെ മഹാഭാരതം പറഞ്ഞിട്ടോ പുരാണങ്ങൾ മറ്റു പറഞ്ഞിട്ടോ സ്മൃതികൾ പറഞ്ഞിട്ടോ ജനങ്ങളെ യോജിപ്പിക്കാൻ പറ്റില്ല. അപ്പോ പൗരോഹിത്യ ബുദ്ധിയിൽ ഉദിച്ച ഒരു സൂത്രപ്പണിയാണെന്ത് ഹിന്ദുധർമ്മം എന്ന് പറയുന്ന പ്രയോഗം. ജാതി ധർമ്മങ്ങൾ ഒരു യാഥാർത്ഥ്യമാണ്. ഡോക്ടർ അംബേദ്കർ പറയുന്നു ഇന്ത്യയിലെ ജാതി എന്ന് പറയുന്നത് എന്താണ്, അതൊരു ഒരു സാമൂഹ്യ യാഥാർത്ഥ്യമാണ്. അപ്പോ ജാതി ധർമ്മം പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ ഒരിക്കലും അടുപ്പിക്കും. അപ്പോ ജനങ്ങളെ യോജിപ്പിക്കുക എന്ന് പറയണം, ഈ ജാതി ധർമ്മത്തെ ഒളിപ്പിച്ചു വെക്കണം. ഒന്ന് അങ്ങനെ ഒളിപ്പിച്ചു വെച്ചിട്ട് എല്ലാരെയും കൂടെ യോജിപ്പിക്കാൻ വേണ്ടി ഹിന്ദുധർമ്മം എന്ന് പറയും. ഇത് പുരോഹിതന്മാരുടെ ബുദ്ധിയിൽ വന്ന ഒരാശയമാണ്. അപ്പോ രണ്ടാണ്, ഒരു പടിക്ക് രണ്ട് പക്ഷി. ഒന്ന് അത് ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും എതിരാവും, മറ്റൊന്ന് ഇവിടെയുള്ള ജാതികളുടെ എല്ലാം ഐക്യവുമാവും ഹിന്ദുധർമ്മവും. അങ്ങനെയാണ് ഹിന്ദുധർമ്മത്തിനോട് പ്രചാരം. വാസ്തവത്തിൽ ഇവിടെ അങ്ങനെ ഹിന്ദുധർമ്മം എന്ന് പറയുന്ന ഒന്നില്ല. എന്നിട്ട് ഇവർ പറയുന്ന എന്താണ് ഹിന്ദുധർമ്മം എന്ന് വെച്ചാൽ സനാതന ധർമ്മമാണ്, എന്നുവെച്ചാൽ വളരെ പുരാതനമായ ധർമ്മമാണ് ഹിന്ദുധർമ്മം. ഇതും ഒരു കബളിപ്പിക്കലാണ്, പറ്റിക്കലാണ്. പുരോഹിതന്മാർ പറ്റിക്കുന്നതാണ്. എന്തുകൊണ്ട്? ഇവിടുത്തെ പുരാതനമായ സനാതനമായ ഒരു ധർമ്മം ഇവിടെ ഉണ്ടായിരുന്നു, അത് ജാതി ധർമ്മമാണ്. ബ്രാഹ്മണന്റെയും ക്ഷത്രിയന്റെയും വൈശ്യന്റെയും ശൂദ്രന്റെയും ധർമ്മമാണ്. അല്ലാതെ ഇവിടെ ധർമ്മം എന്ന് പറയുന്നതിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. മനസ്സിലായോ? ആ, അതിലേക്ക് വരാം. ഇപ്പൊ എന്താണ് ഹിന്ദുധർമ്മം, എന്താണ് ജാതി ധർമ്മം എന്ന് മനസ്സിലാക്കണം. ഈ പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എന്ത്? ഈ വർണ്ണാശ്രമ ധർമ്മത്തിന്റെ കാര്യം ഞാൻ പറയാം. അപ്പൊ ഈ വർണ്ണാശ്രമ ധർമ്മം എന്ന് പറയുന്നതാണ് ജാതി ധർമ്മം. വർണ്ണധർമ്മം വേറെ, ജാതി ധർമ്മം ആശ്രമധർമ്മം വേറെ. അത് വേറെ ആയിട്ട് യാതൊരു പ്രയോജനമില്ല. അതുകൊണ്ടൊന്നും യാതൊരു പ്രയോജനമില്ല. കാരണം ആശ്രമധർമ്മം എന്ന് പറയുമ്പോൾ ജാതി ധർമ്മങ്ങൾക്കനുസരിച്ചാണ്. കാരണം ബ്രാഹ്മണന്റെ ആശ്രമധർമ്മമല്ല ക്ഷത്രിയന്റെ, ക്ഷത്രിയന്റെ അല്ല വൈശ്യന്റെ, വൈശ്യന്റെ അല്ല ശൂദ്രന്റെ. ഇവിടെ ധർമ്മം എന്ന് പറഞ്ഞാൽ എന്ത് ധർമ്മം പറഞ്ഞാലും ശരി, എന്താണ് അത് ജാതിക്കനുസരിച്ചിട്ടാണ്. ചില ചോദിക്കും ധർമ്മം എന്ന് പറഞ്ഞാൽ സത്യം, അഹിംസ ഇതൊക്കെയല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ജാതിക്കനുസരിച്ചിട്ടാണ്. സത്യം പറയുന്നവനാണ് ബ്രാഹ്മണൻ, ബ്രാഹ്മണൻ സത്യമേ പറയും. ഈ മറ്റ് ജാതിക്കാരൊക്കെ കള്ളം പറയുന്നവരാണ്. അപ്പൊ അവർക്ക് സത്യം എന്ന് പറയുന്ന ഒരു ധർമ്മമേ ഇല്ല. ഇതൊക്കെ എഴുതി വച്ചിരിക്കുന്ന കാര്യങ്ങളാണ് പഴയകാലത്ത്. അപ്പൊ ഇത് ഇങ്ങനെ എന്താണ് ഗ്രന്ഥങ്ങൾ എഴുതി എസ്റ്റാബ്ലിഷ് ചെയ്ത ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഇതെന്താണ് ബ്രാഹ്മണൻ ധർമ്മം, ക്ഷത്രിയ ധർമ്മം, വൈശ്യധർമ്മം എന്നൊക്കെ പറയുന്ന ഈ ധർമ്മം. പക്ഷേ പുതുതായി വിദ്യാഭ്യാസം കിട്ടി വരുന്ന സമൂഹത്തിനോട് ഈ കാര്യം തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ വരുന്ന പ്രശ്നം എന്താണ്? ഇവർ ഇതിനെ തള്ളിക്കളയാൻ ആരും ഇത് സ്വീകരിക്കില്ല. അപ്പോൾ അതിനെല്ലാം കൂടെ ഒരു പൊതുപേരിട്ട് എന്താണ്? ഹിന്ദുധർമ്മം. എന്നിട്ട് അവരെന്താണ് പറയുന്നത്? ഹിന്ദുധർമ്മം എന്ന് പറയുമ്പോൾ അതിനകത്ത് ഉച്ചനീചത്വങ്ങളൊന്നും ഇല്ല. അപ്പം ഹിന്ദുധർമ്മത്തിൽ എന്താണ്? പണ്ടങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, ശരിയാണ്. പക്ഷെ ഞങ്ങളിപ്പോൾ എന്ത് ചെയ്യുന്നു? അതിൻ്റെ അകത്ത് ഉള്ള ആ ഉച്ചനീചത്വങ്ങളെയൊക്കെ ഞങ്ങൾ മാറ്റിയിട്ട് ഞങ്ങൾ എന്ത് ചെയ്യുന്നു? അങ്ങനെ ജാതീയമായ ഉച്ചനീചത്വങ്ങളില്ലാത്ത ഹിന്ദുധർമ്മത്തെക്കുറിച്ചാണ് പറയുന്നത്, ആണ് പറയുന്നത്. ഈ പൗരോഹിത്യ ബുദ്ധിയുടെ ആവശ്യമാണ്. ഇതിനകത്തും വലിയൊരു അപകടമാണ്. കാരണം ഇവര് പറയുന്നത് ഹിന്ദുധർമ്മം സനാതനധർമ്മമാണ്. സനാതനധർമ്മം എന്ന് വെച്ചാൽ ജാതിധർമ്മമാണ്. അപ്പൊ ഒരു ഭാഗത്ത് പറയുന്ന ഹിന്ദുധർമ്മത്തിലൂടെ ഞങ്ങൾ സനാതനധർമ്മത്തെ നിലനിർത്തുന്നു, എന്നിട്ട് പറയുന്നു ജാതിധർമ്മ ജാതിയെ ഇല്ലാതാക്കുമെന്ന്. അപ്പൊ അതങ്ങനെ ഇല്ലാതാക്കാൻ പറ്റും, കാരണം സനാതനധർമ്മം ജാതിധർമ്മമാണ്. അങ്ങനെ സനാതനധർമ്മം എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ, ജാതിധർമ്മങ്ങളേ ഉള്ളൂ. അപ്പോ ഹിന്ദുധർമ്മം സനാതനധർമ്മം എന്ന് പറയുന്നു, ജാതിയല്ലെന്ന് പറഞ്ഞ പിന്നെ എന്തായി സനാതനധർമ്മം? അതിനുത്തരം പറയണം. ചോദിച്ചാൽ മനസ്സിലായോ? ഹിന്ദുധർമ്മം സനാതനധർമ്മം എന്ന് പറയുന്നു. എന്താണ് ആ സനാതനധർമ്മം? കാരണം നമ്മുടെ ഗ്രന്ഥത്തിലൊക്കെ എഴുതി വെച്ചിരിക്കുന്ന ജാതിധർമ്മങ്ങളൊക്കെ കുറിച്ചാണ്. അപ്പോ അത് സനാതനധർമ്മമാവും. അപ്പൊ പിന്നെ ഹിന്ദു എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ജാതി ഇല്ലാതാക്കുന്നു എന്ന് പറയുന്നത് എങ്ങനെ ഇല്ലാതാവും? അതാണ് അതിന്റെ ഒരു അപകടം. രണ്ടാമത് അതിലും വലിയൊരു അപകടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹിന്ദുധർമ്മം എന്ന് പറയുന്നത് അവർ പറയണ ജാതി ഇല്ലാത്ത ഒരു പ്രസ്ഥാനമായിട്ടാണ് ഞങ്ങൾ ഹിന്ദുധർമ്മത്തെ കാണുന്നത്. ശരി, നല്ല കാര്യം. അപ്പൊ ഞങ്ങൾ ഹിന്ദുക്കളെയൊക്കെ സംഘടിപ്പിക്കുന്നത് എങ്ങനെ? ജാതിയില്ലാത്ത വിഭാഗമായിട്ട്. അങ്ങനെയാണെങ്കിൽ ഇവർ ചെയ്യേണ്ടി വരുന്ന ഒരു പ്രധാനമായ കാര്യം എന്താണ്? നമ്മുടെ പുരാണങ്ങള്, ഇതിഹാസങ്ങള്, സ്മൃതികള്, ഇതിലൊക്കെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്ന ഈ ജാതി ധർമ്മങ്ങളെല്ലാം തള്ളിക്കളയേണ്ടി വരും. അതിനൊക്കെ പരസ്യമായി നിഷേധിക്കണം. ഞങ്ങൾ മഹാഭാരതത്തെ നിഷേധിക്കുന്നു, രാമായണത്തെ നിഷേധിക്കുന്നു, സ്മൃതികളെ നിഷേധിക്കുന്നു, പുരാണങ്ങളെ നിഷേധിക്കുന്നു. എന്തുകൊണ്ട്? അതിലൊക്കെ ജാതിയുണ്ട്, ഉണ്ടെന്നുള്ള വളരെ സ്പഷ്ടമാണ്. അപ്പൊ അതിനെയൊക്കെ തള്ളിക്കളഞ്ഞിട്ട് ഞങ്ങളൊരു പുതിയ ധർമ്മം കൊണ്ടുവരികയാണ്, ജാതിയില്ലാത്ത ധർമ്മം. അതാണ് ഹിന്ദുധർമ്മം എന്ന് പറയുന്നത്. അങ്ങനെ പറഞ്ഞാൽ ഓക്കെ, പക്ഷെ അതിനെ തള്ളിക്കളയാൻ വരും. ഈ പറയുന്ന മഹാഭാരതവും രാമായണവും പുരാണങ്ങളും ഒക്കെ അവർ പരസ്യമായി തള്ളി പറയും. അതിനകത്ത് മുഴുവൻ പറയുന്ന ജാതിധർമ്മങ്ങളെ കുറിച്ചാണ്. അതിനെല്ലാം തള്ളിക്കളഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദുധർമ്മം എന്ന് ഇവരീ പറയുന്ന ഒരു പുതിയ കണ്ടുപിടുത്തമാണ്. അപ്പൊ അതിനെ സനാതനധർമ്മം എന്ന് വിളിക്കാൻ പറ്റില്ല. മുമ്പ് ഒരിക്കലും ഇത് ഉണ്ടായിട്ടില്ല, ഇവരിപ്പോ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ഈ പറയുന്ന മുഴുവൻ എന്താണോ വെറും കാപട്യമായി പറയുന്നു. ഇതിനകത്തൊന്നും യാതൊരു സത്യസന്ധതയില്ല. ഈ പറയുന്നവർ വിചാരിക്കുന്നു പഴയ രീതിയിൽ അവരിപ്പോഴും ചിന്തിക്കും. പണ്ട് അവർ എന്തായിരുന്നു? ഇവർ വിചാരിക്കുന്നത് എവർക്ക് മാത്രമേ ബുദ്ധിയുള്ളൂ, പഠിക്കുന്നവർക്ക് ബുദ്ധിയില്ലെന്നാണ്. മനുഷ്യരെ ഇവരിന്നും കണക്കാക്കുന്ന അങ്ങനെയാണ്. എന്താണ്? ഞങ്ങൾക്ക് ബുദ്ധിയുണ്ട്, ബുദ്ധിയില്ലാത്തവന്മാരെ പഠിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഇതാണ് ഇവരുടെ ധാരണ. അങ്ങനെയല്ല, പഴയകാലത്ത് ഇവർക്ക് ബുദ്ധിയുണ്ടായിരുന്നു, വേറെയുള്ളവർക്ക് ബുദ്ധി ഇല്ലായിരുന്നു എന്ന് പറയുന്നത് ശരിയാണ്. എന്തുകൊണ്ടത്? എന്തുകൊണ്ടാണ്? അന്ന് വിദ്യാഭ്യാസം ഇല്ലായിരുന്നു. അന്ന് വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ട് കുറച്ച് പേർക്ക് വിദ്യാഭ്യാസം വേണം ബുദ്ധിക്ക്. അപ്പൊ അന്ന് അവർ കരുതിയത് ശരിയാണ്. ഞാൻ പറയുന്ന അവരെന്ന് പറയുന്ന ഈ പുരോഹിതന്മാരെ കുറിച്ചാണ്. അപ്പൊ ഇവരും എഴുതി വെച്ചൊക്കെ അംഗീകരിച്ചു, എല്ലാവരും അംഗീകരിച്ചു. പക്ഷെ ഇന്നങ്ങനെയല്ലല്ലോ, ഇന്നെല്ലാവർക്കും വിദ്യാഭ്യാസമുണ്ട്. അപ്പൊ അത് ചോദ്യം ചെയ്യും. പിന്നെ വിദ്യാഭ്യാസം കിട്ടിയ കഴുതകൾ ഇന്നുണ്ട്, അവർക്ക് ഇതിന്റെ പിറകെ പോകും. അങ്ങനെയുണ്ട്, വിദ്യാഭ്യാസം കിട്ടിയാലും കഴുതകളുണ്ടാവും. അല്ലെങ്കിൽ വിദ്യാഭ്യാസം കിട്ടിയവരൊക്കെ ചോദിക്കും എന്തുകൊണ്ട് നിങ്ങൾക്ക് ഹിന്ദു ധർമ്മം എന്ന് പറഞ്ഞാൽ നിങ്ങളെങ്ങനെ സനാതന ധർമ്മം എന്ന് പറയും? അങ്ങനെ നിങ്ങൾ ജാതിയില്ലാത്ത ഒരു ഹിന്ദു ധർമ്മത്തെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? പഴയ എല്ലാ ഗ്രന്ഥങ്ങളെയും തള്ളി പറയേണ്ടി വരും. മനസ്സിലായോ? എന്നിട്ട് ഹിന്ദു ധർമ്മം എന്ന് പറയുന്ന അഭിനവ ധർമ്മമാണെന്ന് പറയേണ്ടി വരും. ഒരിക്കലും ഒരു സനാതനമല്ല, ആധുനിക ധർമ്മം എന്ന് പറയേണ്ടി വരും. അതിന് അവർ തയ്യാറാകും. ഭാരതത്തിന്റെ 2000 വർഷത്തെ ഈ ഒരു ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ്, ജാതിയില്ലാത്ത ഒരു ധർമ്മമെന്ന് പറയണമെങ്കിൽ അങ്ങനെയൊന്നുമില്ല. ഈ ഗ്രന്ഥങ്ങളിലൊന്നുമില്ല. ഇവർ ഹിന്ദുക്കളുടേതെന്ന് പറയുന്ന ഒരു ഗ്രന്ഥത്തിനും അങ്ങനെ ഒരു ഏർപ്പാടേ ഇല്ല. എല്ലാം ജാതിയെ കുറിച്ചാണ് പറഞ്ഞത്. അത് ജാതി എന്താ കുഴപ്പം? ജാതി എന്ന് പറയുന്നത് സ്ത്രീ ശൂദ്ര വിരുദ്ധമാണ്. ജാതി ധർമ്മത്തിന്റെ പ്രത്യേകതയാണ്. അപ്പൊ സ്ത്രീകൾക്ക് ശൂദ്രന്മാർക്ക് എതിരാണ്. ശൂദ്രൻ എന്ന് പറഞ്ഞാൽ നിരവധി ജാതികൾക്കും, ചാതുർവർണ്ണത്തിൽപ്പെടാത്ത നിരവധി ജാതികൾക്കും അത് എതിരാണത്. എന്തുകൊണ്ട് അവരെല്ലാം അവിടെ സമത്വത്തെ നിഷേധിക്കുന്നു? അത് തന്നെ പ്രധാന പ്രശ്നം. അപ്പോ ഹിന്ദുധർമ്മം എന്ന് പറയുന്ന ഒരു വ്യാജ പേരിട്ടിട്ട്, ഒരു വ്യാജ പേരാണ് ഹിന്ദുമതം അല്ലെങ്കിൽ ഹിന്ദുധർമ്മം എന്ന് പറയുന്നത്. അവർ പറയുന്നത് ശരിക്കും ചാതുർവർണ്ണയൊക്കെ തന്നെയാണ്, അല്ലെങ്കിൽ അവർ തിരുത്തി പറയും. അല്ലെങ്കിൽ ഞാനീ പറയുന്നതിന് സമാനം പറയുന്നു. എന്നിട്ട് മഹാഭാരതം എടുത്ത് വായിച്ചിട്ട് പറയണം, എന്താണ് ഇതിനകത്ത് ജാതിയെ കുറിച്ചൊന്നും പറയുന്നില്ല. അതവർ പറയും. രാമായണം എടുത്ത് വെച്ചിട്ട് പറയണം, ഇതിനകത്തില്ല. വേണ്ടി വന്നവർ അതിനെയൊക്കെ തിരിച്ചും മറിച്ചും തലകുത്തിയൊക്കെ വ്യാഖ്യാനിച്ചിട്ട് വേണ്ടി വന്നവർ പറയുന്നവർ കാണും. അത് മറ്റൊരു വിഷയമാണ്. അത് ഈ പറയുന്നത് നെഹ്റു അംഗീകരിച്ചില്ല എന്നുള്ളതൊന്നുമല്ല, അതൊക്കെ വേറെ ചരിത്ര സംബന്ധമായ വിഷയങ്ങൾ. അവസര ഇതിനു വേണ്ടി കൊണ്ടുവന്ന ബില്ല് കണ്ട, അത് വേറൊരു വിഷയം. ഹിന്ദു മതത്തില് ചില പരിഷ്കരണങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്ന ഒരു ബില്ലാണ് ഹിന്ദു എൻഡോവ്മെന്റ് ബില്ലെന്ന് പറയുന്നത്. അതിനകത്ത് കൊണ്ടുവന്നപ്പോ എന്താണ്, അന്നത്തെ കോൺഗ്രസിനകത്തുള്ള മുതിർന്ന തലമുതിർന്ന നേതാക്കന്മാരെല്ലാവരും അതിനെ എതിർത്തു. മുഴുവൻ പേരും അതിനെ എതിർത്തു. അങ്ങനെ എതിർത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനെ അനുകൂലിച്ചു കഴിഞ്ഞാൽ മന്ത്രിസഭ നിലനിൽക്കത്തില്ല, നെഹ്റുവിന്റെ മന്ത്രിസഭ പോകും. അങ്ങനെ ഒരു ഘട്ടം വന്നപ്പോഴാണ് അപ്പോ അത് പ്രധാനമായും അവർ പറഞ്ഞ ഒരു വാദം ഇതാണ്. ഈ ഹിന്ദുക്കളുടെ ധർമ്മം എന്തെന്ന് തീരുമാനിക്കുന്നത് മനുസ്മൃതി പോലെയുള്ള ഗ്രന്ഥങ്ങളാണ്. അപ്പോ അതിലെന്തെങ്കിലും പരിഷ്കരണം വരുത്തണമെങ്കിലും അത് കരപാത്രി പോലെയുള്ള അന്നത്തെ ബ്രാഹ്മണ സന്യാസി അവർ പറഞ്ഞു, ഞങ്ങളാണ് അതിൽ മാറ്റം വരുത്തേണ്ടത്. അംബേദ്കർ എന്ന് പറയുന്ന ഈ പുറംജാതിക്കാരൻ അതിന് ഇത് കൊണ്ടുവരാൻ എന്ത് അവകാശം? അത് ഞങ്ങൾ അംഗീകരിക്കില്ല. അങ്ങനെ മാറ്റം വരുത്തണമെങ്കിൽ ഞങ്ങൾ കൊണ്ടുവരും. ഇപ്പൊ പിന്നെ അംബേദ്കറിന് വേറെ വഴിയൊന്നുമില്ല, രാജിവെക്കേണ്ടി വന്നു. പിന്നെ അതിൽ മാറ്റങ്ങളൊക്കെ വരുത്തി കാലക്രമേണ അത് 3-4 ബില്ലാക്കിയൊക്കെ അവതരിപ്പിച്ചെടുത്തു. പക്ഷെ അതൊക്കെ പോരായ്മയുള്ളതാണ്, അത് മറ്റൊരു വിഷയമാണ്. ഇവിടെ അതൊന്നുമല്ല വിഷയം. ഇവിടെ എന്ന് പറയുന്നത് ഇപ്പൊ ഈ പറഞ്ഞ ഹിന്ദു ധർമ്മം എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളത്, ഈ ഹിന്ദു മതം അല്ലെങ്കിൽ ഹിന്ദു ധർമ്മം എന്ന് പറയുന്ന ഒരു വ്യക്തമായും പറയുന്നു, അതൊരു സനാതന ധർമ്മമാണോ അതെ അഭിനവ ധർമ്മമാണോ? അതൊരു അഭിനവ ധർമ്മമാണെങ്കിൽ ഒരാദ്യം ചെയ്യേണ്ടി വരും, നമ്മുടെ സ്മൃതി പുരാണ ഇതിഹാസങ്ങളെല്ലാം തള്ളി പറയേണ്ടി വരും. ഇതിനകത്തൊന്നും പറഞ്ഞിരിക്കുന്ന കാര്യമല്ല ഞങ്ങൾ പറയുന്നത്. ജാതിയില്ലാത്ത ഇവിടെയുള്ള എല്ലാവരെയും കൂടെ സംഘടിപ്പിക്കുന്ന ഒന്നാണ് എന്ന് പറയും എന്നവർക്ക് പറയേണ്ടി വരും. ഇനി ഇവർ പറയുന്ന ഇപ്പൊ ഈ പറഞ്ഞ പോലെ എന്താണ്, ക്രിസ്ത്യാനികളെയും പിന്നെ മുസ്ലിങ്ങളെയും സിഖുകാരെയും ഇവിടെയുള്ളവരെയും കൂടെയൊക്കെ ചേർത്താണ് പറയണമെങ്കിൽ ഒരിക്കലും അതിന് ഹിന്ദു ധർമ്മമെന്ന് പറയാൻ പറ്റില്ല. അവരെ ഭാരതീയരെന്നോ അല്ലെങ്കിൽ ഇന്ത്യൻസ് എന്നേ പറയാൻ പറ്റും. എന്തുകൊണ്ട്? ആർക്കൊക്കെ ഇന്ത്യയുടെ പാസ്പോർട്ട് ഉണ്ടോ അല്ലെങ്കിൽ പാസ്പോർട്ട് എടുക്കാൻ യോഗ്യത ഉണ്ടോ അവരൊക്കെയാണ് ഇന്ത്യൻസ്. അവരെങ്ങനെ ഹിന്ദുക്കളെന്ന് പറയുന്നു? അല്ലെങ്കിൽ ആധാർ കാർഡ് കയ്യിലുള്ളവരൊക്കെ ഇന്ത്യക്കാരാണെന്ന് പറയാം, അത് ശരിയാണ്. അല്ലെങ്കിൽ പാസ്പോർട്ട് എടുക്കാൻ യോഗ്യത ഉള്ളവർ അവരെ ഹിന്ദു എന്ന് പറയുന്നില്ലേ, അതൊരർത്ഥമില്ല. അത് വെറുതെ ആൾക്കാരുടെ ഇടയിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം പറയുന്നതാണ്. ഇന്ത്യക്കാർ മുഴുവൻ ചേർത്തിട്ട് ഹിന്ദു എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്തുകൊണ്ട്? സിഖുകാരും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ബൗദ്ധരും ഒന്നും അവർ ഹിന്ദുക്കളല്ല. ഹിന്ദു എന്ന് പറയുമ്പോഴത്തേക്ക് ഇവർ എത്രയൊക്കെ അഭ്യാസം കാണിച്ചു കഴിഞ്ഞാലും ഈ ചാതുർവർണ്ണയത്തെ അംഗീകരിക്കുന്നവരെ ഹിന്ദുക്കളാവും. പിന്നെ ലീഗലായി എന്താണ് ഒരാൾ ഹിന്ദു ആകുന്നത്, ഒരാൾ ഈഴവനാകുന്നു, ഒരാൾ നായരാകുന്നതൊക്കെ എന്തിന്റെ അടിസ്ഥാനത്തിൽ? അതൊക്കെ സെൻസസിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാകും. പഴയകാലത്ത് സെൻസസ്, ബ്രിട്ടീഷുകാരുടെ കാലം മുതൽ ഇങ്ങോട്ട് നടന്ന സെൻസസ് നടത്തിയപ്പോഴത്തേക്ക് ആ സെൻസസിന്റെ അടിസ്ഥാനത്തിലാണ് എന്താണ് ഇത് രേഖപ്പെടുത്തിയത്, ഇയാൾ ഹിന്ദു ഈഴവ, ഹിന്ദു നായർ എന്നൊക്കെ രേഖപ്പെടുത്തിയത്. അത് ഈ ആധുനിക കാലത്ത് കൊണ്ടുവന്ന ഒരു തരംതിരിവ് മാത്രമാണ്. അതിനപ്പുറം അതിനകത്ത് കാര്യമൊന്നുമില്ല. അത് ഇന്നത് ആവശ്യമാണ്, റിസർവേഷൻ പോലുള്ള കാര്യങ്ങൾക്ക് ഇന്നത് ആവശ്യമാണ്. അല്ല, ഇവര് പറയുന്ന ഹിന്ദു ധർമ്മം അല്ലെങ്കിൽ ഹിന്ദു മതവും ഇതുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല. എന്താ ഹിന്ദു മതം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇനി ഈ പറഞ്ഞ എന്താണ് ഇപ്പൊ ഈ സ്വാമി പറഞ്ഞ ഹിന്ദു മതം എന്ന് പറയുന്നവര് പറയുന്ന അതൊരു സംസ്കാരമാണ്. എന്താ ഈ സംസ്കാരം? എന്താ സംസ്കാരം? ആ സേതു ഹിമാചലമുള്ള ജനങ്ങളെല്ലാം ഒരുമിപ്പിച്ച് നിർത്തുന്ന ഒരു സംസ്കാരം എന്ന് പറഞ്ഞാൽ എന്താ ഈ സംസ്കാരം? എന്താണ് ജാതി സംസ്കാരങ്ങളാണിത്, അല്ലാതെ ഇവിടെ വേറെ ഒരു സംസ്കാരമില്ല. ഓരോ ജാതികളുടെയും സംസ്കാരത്തെയാണ് ഇവർ പറയുന്ന ഒന്നാണ്. ഈ ജാതി സംസ്കാരം എങ്ങനെ ഒന്നാവും? ഇതാണല്ലോ പറയുന്നത്, ഓരോ ജാതികളുടെയും സംസ്കാരം വേറെ വേറെയാണ്. ഏതടിസ്ഥാനത്തിലവര് പറയുന്നത് ഒന്നാണ്? ജനനം മുതൽ മരണം വരെയുള്ള അവരുടെ ആചാരങ്ങളാണെങ്കിൽ ഓരോ ജാതിക്കും വേറെ വേറെയാണ്. ഒരുപോലെ ഒരിക്കലും വരത്തില്ല. ഒരു ജാതിയിൽ തന്നെ പല ഇതാണ്. ഈ പറയുന്നൊക്കെ ഇതുപോലെയുള്ള ശൂദ്രന്മാരെയും ചണ്ടാളന്മാരെയും പറ്റിക്കാൻ വേണ്ടി പറയുന്ന കാര്യങ്ങളാണ്. ബുദ്ധിശൂന്യന്മാരാണ് ഇതിന്റെ പ്രകടനം. ആർക്കും ഇതിനെ കുറിച്ചൊന്നും ഒരു ബോധമില്ലാതെ നടക്കുന്നതാണ്. അർത്ഥശൂന്യമായ കാര്യങ്ങളാ പറയും. അപ്പോ എന്നാണ് ചോദിച്ചല്ലോ, ഈഴവര് എന്താണ് ഹിന്ദുക്കളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെൻസസ് അനുസരിച്ചാണ്. സെൻസസിന്റെ നമ്മുടെ സർക്കാർ സൂക്ഷിച്ചിരിക്കുന്ന രേഖ അനുസരിച്ച് എന്താണോ അത്, ഈഴവര് ഹിന്ദുക്കളാണ്. അതെന്താ സംശയം? പക്ഷേ ഹിന്ദു ധർമ്മം ഹിന്ദു മതം എന്നൊക്കെ പറയുമ്പോ എന്താണ് സാധനം? അതാണോ അല്ലേ എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ എന്താണ് ഹിന്ദു മതം ഹിന്ദു ധർമ്മം എന്നറിയണം. രണ്ടിനും രണ്ടായിട്ട് കാണും. അപ്പൊ ഹിന്ദുമതം എന്ത് എന്താണ് ധർമ്മം എന്നൊക്കെ പറയുന്നത് സനാതന സംസ്കാരമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതവിടെ ചിന്തിക്കേണ്ടി വരും. എന്താണ് ഈ സനാതന സംസ്കാരം? ആ സനാതന സംസ്കാരത്തിൽ ഈഴവർക്ക് എന്താ സ്ഥാനം എന്നിവിടെ ചിന്തിക്കേണ്ടി വരും. അതുകൊണ്ടത് മൊത്തത്തിൽ ഈ സംഗതികളെല്ലാം കൂടി നോക്കുമ്പോൾ എന്താണ്, ഇതൊരു തട്ടിപ്പാണ്, കുഴഞ്ഞു മറിഞ്ഞിട്ടൊന്നുമില്ല. മൊത്തം ഇതൊരു തട്ടിപ്പാണ്, ആൾക്കാർ പറ്റിക്കുന്ന ഒരു ഏർപ്പാടാണ്. ഞാൻ എന്റെ രാഷ്ട്രീയത്തെ കുറിച്ചല്ല പറയുന്നത്, രാഷ്ട്രീയം വേറെ, അത് അധികാരത്തിന് വേണ്ടി ഒരു രാഷ്ട്രീയം, അതിനെ കുറിച്ചല്ല പറയുന്നത്. ഞാൻ പറയുന്നത് ശരിക്കും ആ മതം ജാതി ഇതിൽ നിന്നുകൊണ്ട് തന്നെ പറയുന്നു, രാഷ്ട്രീയമായിട്ട് അതിന് ബന്ധമില്ല. അല്ല, അത് എല്ലാത്തിനും ഉണ്ടല്ലോ, ഇസ്ലാമിലുണ്ട്, ക്രിസ്തുവിനുണ്ട്, എല്ലാത്തിനും ഉണ്ട്. അതെന്താ, അതുകൊണ്ടായിക്കോട്ടെ, അത് ഇസ്ലാമിന്റെയും ക്രിസ്തുവിന്റെയും പ്രശ്നമില്ല. ഇവിടെ ഇപ്പൊ ഹിന്ദുവിന്റെ കാര്യമല്ലേ പറയുന്നു. ഇസ്ലാമിലും ക്രിസ്ത്യാനികളിലും ഒക്കെ ഉള്ള ജാതികളും ഹിന്ദുക്കളുള്ള ജാതികളും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം? എന്താണ് ഉച്ചതീർത്തൊക്കെ ഉണ്ട്. എന്താണ് വ്യത്യാസം? അതല്ല വ്യത്യാസം. ഇത്രയും കാലം ജീവിച്ചിരുന്നത് തന്നെ വേസ്റ്റാണെന്നാണ് എന്റെ അഭിപ്രായം. അതായത് ഈ ഹിന്ദുക്കളുടെ ജാതിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മുടെ ഇവിടുത്തെ ജാതി വിഭാഗത്തിന് 2000 വർഷത്തെ ഗ്രന്ഥങ്ങളുടെ പിൻബലമുണ്ട്. അത് വേറെ ഒന്നിലുണ്ട്, മനസ്സിലായ? മഹാഭാരതം, രാമായണമൊക്കെ ഇവരുടെ കാലം പറയുന്നത് എന്താണ്, 2000 വർഷത്തിന് മുമ്പേ ഉള്ളതെന്നൊക്കെ പറയുന്നു. എന്നുവെച്ചാ ഈ ജാതി എന്ന് പറയുന്നത്, ഇതിന്റെ സെൻസസ് എന്ന് പറയുന്നതിന് 2000 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ളതാണ്. വേറെ ഈ പറയുന്ന ഒരു മതത്തിലെ ജാതിയൊക്കെ ഇത്രയും പഴക്കമില്ല, രേഖയുണ്ട്. എന്തുകൊണ്ട്? ഇതിലെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്, ഇന്ന ജാതി, ഇന്ന ജാതിക്ക് ഇന്ന ധർമ്മം, ബാക്കിയുള്ളതൊക്കെ പുറം ജാതികളാണ്, അവനൊന്നും ഒരു ധർമ്മവുമില്ല. അതാണ് ആശാ എഴുതിയത്, ഗ്രാമത്തിന് പുറത്തിങ്ങ് വസിക്കുന്നു. ഈ ഗ്രാമത്തിലുള്ളവരുടെ ജാതിയാണ് ചാതുർവട്ടം, അതിന്റെ പുറത്ത് വസിക്കുന്നവർക്ക് ധർമ്മമില്ലാത്ത ജാതികളാണ്. ഇതൊക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളതാണ്. മനുസ്മൃതിയുടെ എത്ര പഴക്കമെന്നാണ് പറയുന്നത്? മഹാഭാരതത്തിലെ ശ്ലോകങ്ങൾ മനുസ്മൃതിയിലും മനുസ്മൃതിയിലെ മഹാഭാരതത്തിലും ഉണ്ട്, 32,000 വർഷം പഴക്കമുള്ളതാണ്. അന്നേ സെൻസസ് എടുത്ത് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന അതാണ് ഇവിടുത്തെ ജാതി എന്ന് പറയുന്നത്. അപ്പോ ഇത് വേറെ ഒരു മതത്തിലില്ല എന്ന് വെച്ചാൽ പ്രമാണങ്ങളുടെ പിൻബലം വളരെ സ്പഷ്ടമായി ഈ ഹിന്ദുക്കളുടെ ഇടയിലുള്ള ജാതി വ്യവസ്ഥയ്ക്കുള്ളത് പോലെ വേറെ ജാതി വ്യവസ്ഥ ഇവിടെ വന്നിട്ടുള്ള ആഫ്രിക്കയിലുണ്ട്, യൂറോപ്പിലുണ്ട്, എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. അവിടെ നിന്ന് ഇതുപോലെ ഗ്രന്ഥങ്ങൾ എഴുതി കൂട്ടിയിട്ടുണ്ട് ജാതി വ്യവസ്ഥയെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട്. ഉണ്ടെങ്കിൽ തന്നെ ഇപ്പൊ പഴയ നിയമത്തിൽ അത് കാണും. അവിടെ ചില ഗോത്രങ്ങളുടെ പേരുകളൊക്കെ പറയും, ഇന്ന ഗോത്രം, ഇന്ന ഗോത്രം എന്നൊക്കെ പറയും, ഇല്ലാന്നുള്ള. പക്ഷെ അതിനുവേണ്ടി ഗ്രന്ഥങ്ങൾ എഴുതുക. ഈ ജാതിയെ കുറിച്ച് പറയാൻ വേണ്ടി തന്നെ ഗ്രന്ഥങ്ങൾ എഴുതുക. ഇതൊക്കെ ധർമ്മമാണെന്ന് പറയുക, മനുഷ്യൻ അങ്ങനെ ജീവിക്കണമെന്ന് പറയുക. ഇത്തരത്തിൽ ഇതിനെ വ്യവസ്ഥ ചെയ്തത് ജാതി എന്ന് പറയുന്നത് ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ, ലോകത്ത് വേറെ ഇടത്തുമില്ല. ഈ ഗ്രന്ഥങ്ങളെല്ലാം അതിന് ഉത്തരവാദികളാണ്. അപ്പൊ നിങ്ങൾ എന്താണ് സനാതന ധർമ്മമാണ് ഹിന്ദു ധർമ്മം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഗ്രന്ഥങ്ങളെല്ലാം അംഗീകരിക്കേണ്ടി വരും, അല്ലെങ്കിൽ ഹിന്ദു ധർമ്മം അഭിനവ ധർമ്മം എന്ന് പറയേണ്ടി വരും. ജാതിയില്ലാത്ത നമുക്ക് ഒരിക്കലും ഇന്ത്യയിൽ കാണാൻ പറ്റത്തില്ല. മനസ്സിലായോ? പറഞ്ഞ മനസ്സിലായോ? നാളെ അറിയാം.